السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. തഫ്സീർ അൽബൈളാവി സൂറത്തുൽ ബഖറയുടെ 21-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സൂറത്തുൽ ബഖറയുടെ 3-ാമത്തെ ആയത്ത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ എന്ന ആയത്തിനെ സംബന്ധിയായ ചർച്ചകളിൽ യുഅ്മിനൂന എന്നതിനെക്കുറിച്ചും അൽ ഗൈബ് എന്ന പദത്തെക്കുറിച്ചുമുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പൂർത്തിയാക്കിയത്. ഇന്ന് വയുഖീമൂന സ്സലാത്ത എന്ന പദത്തെക്കുറിച്ച് ചർച്ച നടത്തുകയാണ്. സാധാരണ പോലെ ആദ്യം എടുക്കുന്ന ഭാഗങ്ങളെക്കുറിച്ച് വായിക്കുന്നു, പിന്നീട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം. വയുഖീമൂന സ്സലാത്ത ഐ യുഅദ്ദിലൂന അർക്കാനഹ വയഹ്ഫളൂനഹ മിൻ അൻ യഖഅ സൈഗുൻ ഫീ അഫ്ആലിഹ من أقام العود إذا قومه أو يواظبون عليها من قامت السوق إذا نفقت وأقمتها إذا جعلتها نافقة قال أقامت غزالة سوق الإعراب ليأهل العراقين حولا قميطا فإنه إذا حفل عليها كانت كالنافق الذي يرغب فيه وإذا ضيعت كانت كالكاسد المرغوب عنه أو يتشمرون لأدائها من غير فتور ولا توان من قولهم قام بالأمر وأقامه إذا جد فيه وتجلد وضده قعد عن الأمر وتقاعد أو يؤدونها عبر عن الأداء بالإقامة لاشتمالها على القيام كما عبر عنها بالقنوت والركوع والسجود والتسبيح والأول والغر لأنه أشهر وإلى الحقيقة أقرب وأفيد لتلمنه التنبيه على أن الحقيقة بالمدح من راعى حدودها الظاهرة من الفرائض والسنن وحقوقها الباطنة من الخشوع والإقبال بقلبه على الله تعالى لا المصلون الذين هم عن صلاتهم ساهون ولذلك ذكر في سياق المدح والمقيمين الصلاة وفي معرض الذم فويل للمصلين والصلاة فعلة من صلى إذا دعا كالزكاة من زكى كتبت بالواو على لفظ المفخم وإنما سمي الفعل المخصوص بها لاشتماله على الدعاء وقيل أصل صلى حرك الصلوين لأن المصلي يفعله في ركوعه وسجوده واشتهار هذا اللفظ في المعنى الثاني مع عدم اشتهاره في الأول لا يقدح في نقله عنه وإنما سمي الداعي مصليا تشبيها له في تخشعه بالراكع الساجد طريب باغنغل إن شاء الله نمك إن على جناب دهماك ويقيمون الصلاة أي يعدلون أركانها ويحفظونها من أن يقع زيغ في أفعالها من أقام العود إذا قومه آدم أده برينده يقيمون എന്ന പദത്തിനെ നൽകാവുന്ന അർത്ഥം അർത്ഥങ്ങളിൽ ഒന്ന് യുഅദ്ദിലൂന അർക്കാനഹ അതിൻ്റെ ഫർളുകളെ നേരെയാക്കുക അതുപോലെ ويحفظونها من ان يقع زيغ في افعالها നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങളിൽ പഴവുകളൊന്നുമില്ലാതെ പഴവുകൾ സംഭവിക്കുന്നതിൽ നിന്ന് നിസ്കാരത്തെ സൂക്ഷിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് യുഖീമൂന എന്നതിന് ഉള്ളത്. മിൻ അഖാമൽ ഊദ ഇദാ ഖവമഹു ഊദിനെ കൊള്ളിക്കഷ്ണത്തെ നേരെയാക്കി അഖാമൽ ഊദ എന്ന് പറയും. അതിനെ നേരെയാക്കിയാൽ വളവൊന്നുമില്ലാത്ത അവസ്ഥയിലാക്കുന്നതിന് അഖാമൽ ഊദ എന്ന് പ്രയോഗിക്കാറുണ്ട്. ആ പ്രയോഗത്തിൽ നിന്നാണ് ഈ അർത്ഥത്തിന് അഥവാ യുഅദ്ദിലൂനാർക്കാനഹ വളവും പിന്നെ പിഴവുകളൊന്നും ഇല്ലാതെ നിസ്കാരത്തെ നേരാം വണ്ണം നിർവഹിക്കുക, അതിൻ്റെ ഫർളുകളൊക്കെ പരിഗണിച്ച് അതിൻ്റെ ആദാബുകളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കുഴപ്പങ്ങളില്ലാതെ നേരാം വണ്ണം നിർവഹിക്കുക എന്ന അർത്ഥമാണ് യുഖീമുനക്ക് നൽകുന്ന ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം പറയുന്നത് ഔ യുവാലിബൂന അലൈഹ, നിസ്കാരത്തെ പതിവാക്കുക. നിസ്കാരത്തെ പതിവാക്കുക, പതിവാക്കുക എന്ന അർത്ഥം യുഖീമൂന എന്ന പ്രയോഗത്തിന് എങ്ങനെയാണ് ലഭിച്ചത്? മിൻ കാമത്തി സൂക്കു എന്ന പ്രയോഗത്തിൽ നിന്നാണ്. നേരത്തെ ആദ്യം പറഞ്ഞ അർത്ഥം യുഅദ്ദിലൂന അർക്കാനഹ വയഹ്ഫളൂനഹ മിന്ന യഖഅസൈഗുൻ ഫി അഫ്ആലിഹ എന്ന അർത്ഥം അഖാമൽ ഊദ എന്ന പ്രയോഗത്തിൽ നിന്നാണ് യുഖീമുനക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി പതിവാക്കുക എന്ന അർത്ഥം ലഭിച്ചിട്ടുള്ളത് കാമത്തി സൂക്കു എന്ന് പറയാറുണ്ട്. അങ്ങാടി ജനപ്രിയമായി എന്ന അർത്ഥത്തിനാണ് കാമത്തി സൂക്കു എന്ന് പറയുന്നത്. അതാണ് ഇതാ നഫഖത്ത്, അത് ജനപ്രിയമായി കഴിഞ്ഞാൽ അങ്ങാടിയിലേക്ക് നല്ല വിപണനം നടക്കുകയും ആളുകളൊക്കെ ധാരാളമായി അങ്ങാടിയിൽ വരികയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല ജനപ്രിയമായ മാർക്കറ്റാണ്, ജനപ്രിയമായിരിക്കുന്നു എന്ന് പറയും കൂടുതൽ ആളുകൾ അവിടെ എത്തുകയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ കൂടുതൽ ആളുകൾ ആ സ്ഥലത്തെ ആഗ്രഹിക്കുകയും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രയോഗത്തിൽ നിന്ന് നിസ്കാരം നിത്യമായി നിർവഹിക്കുക, നിസ്കാരത്തെ പതിവാക്കുക എന്ന അർത്ഥത്തിന് യുഖീമുന എന്നത് പ്രയോഗിച്ചു. വ അഖംതഹ എന്ന് പറയും, അഖംത സൂഖ, സൂഖിനെ നീ ജനപ്രിയമാക്കി എന്ന് പറഞ്ഞാൽ ഇത് ജഅൽതഹ നാഫിഖതൻ, അതിനെ ജനപ്രിയമാക്കിയാൽ വളരെ ആളുകളൊക്കെ ധാരാളം ആളുകളൊക്കെ എത്തുന്ന തരത്തിൽ നല്ല വിപണനം നടക്കുകയും ചെറിയ വിലകളിലൊക്കെ ചരക്കുകൾ ലഭ്യമാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അങ്ങാടി പ്രസിദ്ധമാവുമല്ലോ, ജനപ്രിയമാവുമല്ലോ. ആ ഒരു പ്രയോഗത്തിൽ നിന്ന് അഖംതഹ എന്ന് പറയാറുണ്ട്. അഖംതഹ എന്ന് പറഞ്ഞാൽ അങ്ങാടിയെ ജനപ്രിയമാക്കി എന്ന പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ നിന്നാണ് കാമ അത്യസൂഖു അഖംതഹ എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ നിന്നാണ് യുഖീമുന എന്നതിന് യുവാലിബൂന അലൈഹ, നിസ്കാരത്തെ പതിവാക്കുക എന്ന അർത്ഥം പ്രയോഗിച്ചിട്ടുള്ളത്. അതുപോലെ അതിന് ഒരു കവിത കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. കാല, കവി ഇങ്ങനെ പാടി, അഖാമത്ത് ഗസാലതു സൂഖൽ ഇറാബി ലി അഹ്ലിൽ ഇറാഖൈനി ഹൗലൻ ഖമീത. ഗസാല, അഖാമത്ത് ഗസാല, ഗസാല ജനപ്രിയമാക്കി, സൂഖൽ ഇറാബി പോരാട്ടത്തിന്റെ വാൾ പോരാട്ടത്തിന്റെ അങ്ങാടിയെ മാർക്കറ്റിനെ ഗസാല ജനപ്രിയമാക്കി, ലി അഹ്ലിൽ ഇറാഖൈനി രണ്ട് ഇറാഖുകാർക്ക്, രണ്ട് ഇറാഖുകാർ എന്ന് പറഞ്ഞാൽ കൂഫയും ബസ്രയാണ്, കൂഫക്കാർക്കും ബസ്രക്കാർക്കുമൊക്കെ വാൾ പോരാട്ടത്തിന്റെ അങ്ങാടിയെ ഗസാല ജനപ്രിയമാക്കി, ഹൗലൻ ഖമീത പൂർണ്ണമായ ഒരു വർഷം എന്ന് പറയുന്ന കവിയുടെ പാട്ട് വളരെ പ്രസിദ്ധമാണ്. ഈ ഗസാലയുടെ ചരിത്രം നമ്മളൊക്കെ ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഹജ്ജാജ് എന്ന അമവി ഭരണാധികാരിക്കെതിരെ വിപ്ലവം നടത്തിയിരുന്ന ഷബീബുൽ ഖാരിജി എന്ന അയാളുടെ ഭാര്യയാണ്, ഈ സ്ത്രീയും വിപ്ലവങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്ത്രീയാണ്, പൊതുവെ ധീരതയുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു സ്ത്രീ കൂടിയാണ്. ഖാരിജിയായ ഷബീബ് എന്നയാളുടെ ഭാര്യയാണ് ഗസാല. ഗസാല കാരണം ഒരു വർഷം നീണ്ട പോരാട്ടം, വിപ്ലവ പോരാട്ടങ്ങൾ ഹജ്ജാജിനെതിരെ അവിടെ ഉണ്ടായി എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണിത്. അഹ്ലുൽ ഇറാഖൈനിയെ, അഹ്ലുൽ ഇറാഖൈനിക്ക് സൂഖുൽ ഇറാബിനെ അഥവാ ഇറാബ് എന്നാൽ അൽ മുദാറബ, അൽ മുദാറബത്ത് ബിസ്സൈഫ്, വാളുകൊണ്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തെ ഒരു വർഷത്തോളം ആ പോരാട്ടത്തിന്റെ അങ്ങാടിയെ ഗസാല ജനപ്രിയമാക്കി എന്ന് പറയുന്ന പാട്ടിൽ അഖാമ, അഖാമത്ത് ഗസാല, ഗസാല ജനപ്രിയമാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രയോഗമൊക്കെ ഈ പ്രയോഗത്തിൽ നിന്നാണ്, കാമത്തി സൂക്കു എന്ന പ്രയോഗത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്നാണ് ഈ അർത്ഥത്തിന് പതിവാക്കുക എന്ന അർത്ഥത്തിന് യുഖീമുന എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്നതാണ് രണ്ടാമത് നൽകപ്പെട്ടിട്ടുള്ള അർത്ഥസാധ്യത. മൂന്നാമത് മാത്രമല്ല അതിന്റെ കുറച്ചുകൂടി വിശദീകരണം, ഫഇന്നഹു ഇദാ ഹൂഫിള അലൈഹ, നിസ്കാരത്തെ എന്റെ മേൽ ഒരാൾ സൂക്ഷിച്ചാൽ, വേണ്ടത്ര സൂക്ഷിച്ചാൽ, സൂക്ഷിക്കപ്പെട്ടാൽ, കാനത്ത് കന്നാഫിഖ് അല്ലദീ യുർഗബു ഫീഹി, ജനപ്രിയമായ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അങ്ങാടി പോലെയാണ് പിന്നെ നിസ്കാരം കാരണം ആ നിസ്കാരത്തെ ഇവൻ നിത്യമായി നിസ്കാരത്തിൽ നിസ്കാരത്തെ നിർവഹിക്കുകയും അതിനെ പതിവാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിസ്കാരത്തെ നഷ്ടപ്പെടുത്തിയാലോ? നിസ്കാരം ഏതുപോലെയായി? വിലയില്ലാത്തതുപോലെയായി. കൽകാസിദിൽ മർഗൂബി അനുഹു, ആർക്കും ഇഷ്ടയില്ലാത്ത ഒന്നും ചെലവാകാത്ത അങ്ങാടി പോലെയായിരിക്കും നിസ്കാരം. ഈ ഒരു അർത്ഥത്തിൽ നിന്നാണ് രണ്ടാമത് പറഞ്ഞ യുവാദിബൂന അലിഹ എന്ന അർത്ഥം യുഖീമൂന എന്നതിന് നൽകിയിട്ടുള്ളത്. മൂന്നാമത് നൽകുന്ന അർത്ഥം ഔ യതശമ്മറൂനലി അദാഇഹ മിൻ ഗൈരി ഫുതൂരിൻ വലാ തവാനിൻ, മടിയില്ലാതെ പിന്താതെ വൈകിപ്പിക്കാതെ ഒക്കെ നിസ്കാരത്തെ നിർവഹിക്കുന്നതിൽ പരിശ്രമിക്കുകയും ജാഗ്രത കാണിക്കുകയും ചെയ്യുക എന്ന അർത്ഥത്തിനാണ്. മിൻ ഖൗലിഹിം ഖാമ ബിൽ അംരി വ അഖാമഹു എന്ന് പറയും. ഒരു കാര്യം വളരെ വൈകാതെ പിന്തിപ്പിക്കാതെ കൃത്യസമയത്ത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് അതിനെക്കുറിച്ച് കാമ ബിൽ അംരി എന്നും അഖാമ ഹു എന്നൊക്കെ പറയാറുണ്ട്. ആ പ്രയോഗത്തിൽ നിന്നാണ് യതശമ്മറൂന ലി അദാഇഹ എന്ന അർത്ഥം യുഖീമൂന എന്നതിന് നൽകിയിട്ടുള്ളത്. ഇദാ ജദ്ദ ഫീഹി വതജല്ലദ, വളരെ പരിശ്രമിക്കുകയും ജാഗ്രത കാണിക്കുകയും കൃത്യനിഷ്ഠ പുലർത്തുകയും ഒക്കെ ചെയ്താലാണ് കാമ ബിൽ അംരി എന്ന് പറയാറുള്ളത്. വലിദ്ദുഹു, അതിന്റെ എതിര് ഖഅദ അനിൽ അംരി എന്ന് പറയും. ഖഅദ അനിൽ അംരി, ഒരു കാര്യത്തെയും വിട്ടു ഇരുന്നു എന്ന് പറഞ്ഞാൽ കാര്യം പിന്തിപ്പിച്ചു, അത് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതെ അതിനെ വൈകിപ്പിച്ചു എന്നൊക്കെയുള്ള അർത്ഥത്തിനാണ് ഖഅദ അനിൽ അംരി വതഖഅദ എന്നൊക്കെ പറയാറുള്ളത്. ഈ പ്രയോഗത്തിൽ നിന്നാണ്, ഖാമ ബിൽ അംരി എന്ന പ്രയോഗത്തിൽ നിന്നാണ് യുഖീമൂന എന്നതിന് യതശമ്മറൂന ലി അദാഇഹ എന്ന അർത്ഥം നൽകിയിട്ടുള്ളത്, മൂന്നാമത്തെ അർത്ഥം. ഇനി നാലാമതായി പറയുന്നത് ഔ യുഅദ്ദൂനഹ, അല്ലെങ്കിൽ നിസ്കാരം നിർവഹിക്കുന്നു, നിസ്കരിക്കുന്നു എന്നർത്ഥമാണ്. യുഖീമൂന സലാത്ത എന്ന് പറഞ്ഞാൽ യുസല്ലൂന എന്നർത്ഥമാണ്, യുഅദ്ദൂന സലാത്ത എന്നർത്ഥമാണ്, നിസ്കാരത്തെ നിർവഹിക്കുന്നു എന്നർത്ഥമാണ് ഉള്ളത് യുഖീമൂനക്ക്. അബ്ബറ അനിൽ അദാഇ ബിൽ ഇഖാമത്തി, അള്ളാഹു നിർവഹിക്കുക എന്ന അർത്ഥത്തിന് ഇഖാമത്ത് എന്ന് പരാമർശിച്ചത് അങ്ങനെ പ്രയോഗിച്ചത് ലിസ്തിമാലിഹ അലൽ ഖിയാമി, നിസ്കാരം ഖിയാമിന് മേൽ ഉൾക്കൊള്ളിച്ചതിന് വേണ്ടിയാണ്. നിസ്കാരത്തിൽ പ്രധാനപ്പെട്ട ഒരു റുക്കിനാണല്ലോ നിൽക്കുക എന്നത്. നിൽക്കുക എന്ന ആ ഒരു കർമ്മത്തെ നിസ്കാരം ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ് യുഖീമൂന. അപ്പോ അഖാമ എന്നത് സൈറൂറത്തിന്റെ അർത്ഥമാകും, അഥവാ യസീറൂന ദാ ഖിയാമിൻ എന്ന് പറഞ്ഞാൽ യസീറൂന ദാ സലാത്തിൻ, നൃത്തമുള്ളവനായിത്തീരുന്നു. യസീറൂന, അവർ ആയിത്തീരുന്നു. ദാ ഖിയാമിൻ, ഖിയാമുള്ളവർ അഥവാ നിസ്കാരമുള്ളവരായിത്തീരുന്നു എന്ന അർത്ഥത്തിനാണ് വരിക. അപ്പോൾ അഖാമ എന്നതിലെ ഹംസ സൈറൂറത്തിന്റെ ഹംസയാണ് എന്ന് വരും. അഖാമ എന്നാൽ സാറദ ഖിയാമിൻ എന്ന അർത്ഥത്തിന്. ഇങ്ങനെ നിസ്കാരം ഖിയാമിന് മേൽ ഉൾക്കൊള്ളിച്ചതായത് കൊണ്ട് ഖിയാമുള്ളവനായി തീരുന്നു എന്ന അർത്ഥത്തിന് പ്രയോഗിച്ചു എന്നതാണ് നാലാമത്തെ അർത്ഥ സാധ്യത. അതിനെ ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, കമ അബ്ബറ അൻഹ, നിസ്കാരത്തെക്കുറിച്ച് അള്ളാഹു ഇങ്ങനെ പരാമർശിച്ചതുപോലെ, ബിൽ കുനൂത്തി, കുനൂത്ത് കൊണ്ട് പരാമർശിച്ചതുപോലെ, വഖാനത്ത് മിനൽ ഖാനിത്തീൻ, വഖാനത്ത് മിനൽ മുസല്ലീൻ എന്ന് പറയുന്നതിന് പകരം വഖാനത്ത് മിനൽ ഖാനിത്തീൻ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ വർക്കഉ മഅ റാകഈൻ, വർക്കുഇ, റുക്കൂ കൊണ്ട് നിസ്കാരത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. വർക്കഉ മഅ റാകഈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കുന്നവരോടൊപ്പം നിസ്കരിക്കൂ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അപ്പോൾ അവിടെ നിസ്കാരം റുക്കുഇന് മേൽ ഉൾക്കൊള്ളിച്ചത് കൊണ്ട് നിങ്ങൾ റുക്കുഉ ചെയ്യൂ എന്ന്, നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറയുന്നതിന് പകരം പ്രയോഗിച്ചതുപോലെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രയോഗിച്ചതുപോലെ. വസുജൂദി വകുമ്മിന സാജിദീൻ, നിങ്ങൾ നിസ്കരിക്കുന്നവരിൽ പെടൂ, അങ്ങ് നിസ്കരിക്കുന്നവരിൽ പെടൂ എന്നാണ് കുൻമിന സാജിദീൻ എന്ന പറയുന്ന പ്രയോഗത്തിന്റെ അർത്ഥം. അതുപോലെ തസ്ബീഹ് ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ എന്ന് പറഞ്ഞാൽ ഫലൗല അന്നഹു കാന മിനൽ മുസല്ലീൻ എന്നാണ് അല്ലോ അതിന് അർത്ഥം നൽകപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ നിസ്കാരത്തെക്കുറിച്ച്, നിസ്കാരത്തിൽ തസ്ബീഹ് ഉള്ളതുകൊണ്ട് നിസ്കാരത്തെക്കുറിച്ച് തസ്ബീഹ് എന്ന് പറഞ്ഞതുപോലെ, നിസ്കാരത്തിൽ റുക്കു ഉള്ളതുകൊണ്ട് നിസ്കാരത്തെക്കുറിച്ച് റുക്കു എന്ന് പറഞ്ഞതുപോലെ, നിസ്കാരത്തിൽ കുനൂത്ത് ഉള്ളതുകൊണ്ട് നിസ്കാരത്തെക്കുറിച്ച് ഖാനിത്തീൻ എന്ന് അല്ലെങ്കിൽ കുനൂത്ത് എന്ന് പറഞ്ഞതുപോലെ, നിസ്കാരത്തിൽ ഖിയാമുള്ളത് കൊണ്ട് യുഖീമൂന, നിസ്കരിക്കുന്നു എന്ന അർത്ഥത്തിന് യുഖീമൂന എന്ന് പ്രയോഗിച്ചു എന്നതാണ് നാലാമത്തെ അർത്ഥസാധ്യത. ഇങ്ങനെ നാല് അർത്ഥങ്ങൾ, അർത്ഥസാധ്യതകൾ യുഖീമൂന എന്ന പ്രയോഗത്തിന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തരുന്നു, വല്ലവലു അദ്ഹറു, ഒന്നാമത് പറഞ്ഞ അഭിപ്രായമാണ് കൂടുതൽ വെളിവായ അഭിപ്രായം, കൂടുതൽ ലാഹിറായിട്ടുള്ള അഭിപ്രായം അതാണ്. ലിയന്നഹു അഷ്ഹറു വൈലൽ ഹഖീഖത്തി അഖറബു, കാരണം അതാണ് പ്രസിദ്ധമായ അർത്ഥം, അഥവാ അഖാമൽ ഉദ എന്ന പ്രയോഗമാണ് ബാക്കിയുള്ള പ്രയോഗങ്ങളെക്കാളൊക്കെ പ്രസിദ്ധമായിട്ടുള്ള പ്രയോഗം. ആ പ്രയോഗത്തിൽ നിന്ന് വന്ന യുഖീമൂന എന്ന അർത്ഥമാണ് ഇവിടെ കൂടുതൽ ലാഹിറായിട്ടുള്ളത്. വൈലൽ ഹഖീഖത്തി അഖറബു, ഹഖീഖത്തൻ അർത്ഥത്തോട് കൂടുതൽ അടുത്ത് കിടക്കുന്നതും. പിന്നെ ഒന്നാമത് പറഞ്ഞ അഭിപ്രായമാണ് വഅഫിയതു, കൂടുതൽ അർത്ഥ സാധ്യത നൽകുന്നതും കൂടുതൽ ആശയം തരുന്നതും ഒന്നാമത് പറഞ്ഞ അർത്ഥമാണ്. എന്തുകൊണ്ട്? ലിതല്ലമ്മുനിഹി, അത് ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി. ആ ഒന്നാമത്തെ അർത്ഥപ്രകാരം ആ യുഖീമുന എന്ന പ്രയോഗം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത്തംബീഹ, ഉണർത്തലിനെ, അല അന്നൽ ഹഖീഖ ബിൽ മദ്ഹി, മദ്ഹിന്റെ അവകാശി, പ്രശംസയുടെ അവകാശി, അഥവാ നിസ്കരിക്കുന്നവർ എന്ന് പറഞ്ഞ് പ്രശംസിക്കപ്പെടേണ്ടവർ. മൻ റഅ ഹുദൂദഹ ലാഹിറത മിനൽ ഫറായിലി വസ്സുനനി വഹുഖൂഖഹൽ ബാത്തിലത മിനൽ ഖുശൂഇ വലിഖബാലി ബിഖൽബിഹി അലല്ലാഹി തആല. യഥാർത്ഥത്തിൽ പ്രശംസിക്കപ്പെടേണ്ടത് നിസ്കാരത്തെ അതിൻ്റെതായ നിലയിൽ നിർവഹിക്കുന്ന ആളുകളെയാണ്. മൻ റഅ, മൻ ഒരുത്തനെയാണ്. റഅ ഹുദൂദഹ, നിസ്കാരത്തിൻ്റെ ഹദ്ദുകളെ, നിസ്കാരത്തിൽ പാലിക്കപ്പെടേണ്ട അതിൻ്റെ വ്യവസ്ഥകളെയൊക്കെ പാലിച്ച ആളുകളെയാണ്. മിനൽ ഫറായിലി വസുനനി, അതിൻ്റെ ഫർളുകളായാലും സുന്നത്തുകളായാലും അതിൻ്റെ ഹദ്ദുകളെയൊക്കെ പാലിക്കുകയും വഹുഖൂഖഹൽ ബാത്തിനത, അതിൻ്റെ ആന്തരികമായ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ, അകംപൊരുളുകളെ, അതിൻ്റെ ബാത്തിനിയായ ആന്തരികമായ അതിൻ്റെ ഹഖീഖത്തുകളെ, മിൻ അൽ ഖുശൂഇ വൽ ഇഖ്ബാലി അലൈഹി വൽ ഇഖ്ബാലി ബിഖൽബിഹി അലല്ലാഹി തആല, ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടുക, അവനിൽ സമർപ്പിക്കുക, അതാണല്ലോ നിസ്കാരത്തിൻ്റെ ആന്തരികമായിട്ടുള്ള അതിൻ്റെ അവകാശങ്ങൾ. നിസ്കാരത്തിൻ്റെ അവകാശങ്ങൾ, അതിൻ്റെ നിസ്കാരത്തോടുള്ള നമ്മുടെ ബാധ്യത എന്നാൽ അത് അള്ളാഹുവിനോട് നമ്മുടെ ഹൃദയം കൊണ്ട് അവനിലേക്ക് മുന്നിടുക എന്നതാണ്, ഖുശു ഉണ്ടാവുക എന്നതൊക്കെയാണ്, അതാണ് അതിൻ്റെ ആന്തരികമായിട്ടുള്ള ബാധ്യത. ആ ആന്തരികമായ ബാധ്യതകളെയും ബാഹ്യമായിട്ടുള്ള അതിൻ്റെ ഷർത്തും ഫർളും സുന്നത്തും അങ്ങനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരർത്ഥമാണ് ആർക്കുള്ളത്? ഒന്നാമത് പറഞ്ഞ അർത്ഥപ്രകാരം യുഖീമൂനക്കുള്ളത്. അതുകൊണ്ട് അതാണ് കൂടുതൽ ലാഹിറായിട്ടുള്ളത്. ലൽ മുസല്ലൂനല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, കാരണം മദ്ഹ് കൊണ്ടുള്ള ഹഖീഖ് അഥവാ പ്രശംസക്കുള്ള അവകാശി ഈ പറഞ്ഞ ഒന്നാമത് പറഞ്ഞ അർത്ഥപ്രകാരം നിസ്കരിക്കുന്ന ആളുകളാണ്. അല്ലാതെ നിസ്കാരത്തെയും വിട്ട് അശ്രദ്ധരായിട്ടുള്ള നിസ്കാരക്കാരല്ല പ്രശംസിക്കപ്പെടേണ്ടവർ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാത്ത എന്ന് പറഞ്ഞ് പ്രശംസിക്കപ്പെടേണ്ടവർ വെറുതെ നിസ്കരിക്കുന്ന ആളുകളല്ല, അശ്രദ്ധരായി നിസ്കരിക്കുന്ന ആളുകളല്ല. അത് അതിൻ്റെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ വ്യവസ്ഥകളെയും പരിഗണിച്ചുകൊണ്ട് നിസ്കാരത്തെ നിർവഹിക്കുന്നവരാണ് പ്രശംസക്കർഹർ. ലൽ മുസല്ലൂനല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നിസ്കാരത്തെയും വിട്ട് അശ്രദ്ധാലുക്കളായിട്ടുള്ള നിസ്കാരക്കാരല്ല പ്രശംസക്കർഹർ. വലിദാലിക, ഇക്കാരണത്താൽ ذكر الله പറഞ്ഞു في سياق المدح മദ്ഹിന്റെ സന്ദർഭത്തിൽ, പ്രശംസയുടെ സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞു والمقيمين الصلاه എന്ന പ്രയോഗമാണ്, നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുന്നവർ എന്ന പ്രയോഗമാണ്. وفي معرض الذم ذمിന്റെ സന്ദർഭങ്ങളിൽ, ആക്ഷേപത്തിന്റെ സന്ദർഭങ്ങളിൽ فويل للمصلين, അവിടെ فويل للمقيمين എന്നല്ല പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഫവൈലുല്ലദീന യുഖീമൂന സ്സലാത്ത എന്നല്ല പറഞ്ഞത്, കാരണം അത് ദമ്മിന്റെ സന്ദർഭമാണ്. ദമ്മിന്റെ സന്ദർഭത്തിൽ അൽ മുസല്ലീൻ എന്ന പ്രയോഗവും അതുപോലെ തന്നെ മദ്ഹിന്റെ സന്ദർഭങ്ങളിൽ ഈ മുഖീമിന സ്സലാത്ത എന്ന പ്രയോഗവുമാണല്ലോ അള്ളാഹു പ്രയോഗിച്ചത്. ഇതിൽ നിന്നൊക്കെ യുഖീമൂന എന്ന അതിൻ്റെ അർത്ഥം ആദ്യം പറഞ്ഞ അർത്ഥമാണ് കൂടുതൽ ലാഹിറാകുന്നത് എന്ന് മനസ്സിലാക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഇനി വസ്സലാത്തു, സ്വലാത്ത് എന്ന പ്രയോഗം ഫഅലത്തുൻ, ഫഅലത്ത് വസ്നാണ് സൽവത്ത്, അതാണ് സ്വലാത്ത്. മിൻ സല്ല, സല്ല എന്ന ക്രിയയിൽ നിന്നാണ്, സല്ല എന്നതിൻ്റെ അർത്ഥം ഇദാ ദഅ, പ്രാർത്ഥിക്കുക എന്നാണ്, പ്രാർത്ഥിച്ചാലാണ് സല്ല എന്ന് പറയുക. കസ്സക്കാത്തി, സക്കാത്ത്, മിൻ സക്ക, സക്കായിൽ നിന്ന് സക്കാത്ത് വന്നതുപോലെ സല്ലായിൽ നിന്ന് സലാത്ത് വന്നു. കുത്തിബത്താബിൽ വാബി, സലാത്ത് എന്നാണെങ്കിലും സക്കാത്ത് ആണെങ്കിലും രണ്ടും വാവ് കൊണ്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അല ലഫ്ലിൽ മുഫഹമി, മുഫഹമായ ലഫ്ല് പ്രകാരം ലമ്മിലേക്ക് ചെറിയൊരു ചായൽ ഉള്ള നിലയിലുള്ളത് കൊണ്ടാണ് സക്കാത്ത് വാവിലേക്ക് വാവ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദമ്മിനോട് ചോദിച്ച ഹറഫാണല്ലോ വാവ് എന്നത്, അതുകൊണ്ടാണ് അവിടെ വാവ് കൊടുത്തിട്ടുള്ളത്. സക്കാ ഇമാലത്ത് അവിടെ അല്ല വേണ്ടത്, അത് ദമ്മിലേക്കുള്ള ചായ്വാണ് വേണ്ടത് എന്ന അർത്ഥത്തിനാണ് ഇവിടെ അത്. അതുകൊണ്ടാണ് ഇവിടെ വാവ് സക്കാത്തിലും അതുപോലെ തന്നെ സലാത്തിലും ഒക്കെ എഴുതിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഇന്നമ സുമിയൽ ഫഅലുൽ മഖ്സൂസു ബിഹാ, പ്രത്യേകമായ പ്രവൃത്തിക്ക് സലാത്ത് എന്ന് പേര് വെച്ചത്. ദുആ എന്നാണല്ലോ അതിന്റെ അർത്ഥം വരുന്നത്, സല്ലാ എന്നാൽ ദഅ എന്നാണ് എന്ന് പറഞ്ഞു. പിന്നെന്തിനാണ് നിസ്കാരത്തിന് സലാത്ത് എന്ന് പേര് വെച്ചത്? ബിഹ ഈ സലാത്ത് എന്നതുകൊണ്ട് ഈ ഫീലും മഖ്സൂസിന് പേര് വെച്ചത് എന്തിനാണ്? ഇസ്തിമാലിഹി അല ദുആഇ, ആ ഫീലും മഖ്സൂസ് ദുആഇന് മേൽ ഉൾക്കൊള്ളിച്ചത് കൊണ്ടാണ്. പ്രത്യേകമായ പ്രവൃത്തി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രത്യേക വാക്കും പ്രവൃത്തിയും ആ ഒരു മഖ്സൂസായ ഫീലിന് സലാത്ത് എന്ന് പേര് വെച്ചത് അതിൽ അതിന്റെ അകമേ ദുആ ഉള്ളതുകൊണ്ടാണ്. വഖീല എന്നാൽ പറയപ്പെട്ടു, അസലു സല്ല, സല്ല എന്നതിന്റെ അസല് ഹറക്ക സ്വൽവൈനി എന്നാണ്. രണ്ട് ചന്തിക്കെട്ടുകളെ ചലിപ്പിച്ചു എന്ന അർത്ഥത്തിനാണ്, അർത്ഥത്തിനുള്ള അങ്ങനെ പ്രയോഗിക്കാറുള്ള സ്വല്ല എന്നതിൽ നിന്നാണ് സ്വലാത്ത് വന്നിട്ടുള്ളത്. ലിയന്നൽ മുസല്ലിയ, കാരണം നിസ്കരിക്കുന്ന ആളുകൾ യഫ് അലുഹു ആ സൽവൈനിയെ ചലിപ്പിക്കുന്നു, ഫിർക്കുഹി വസുജൂദിഹി, അവന്റെ റുക്കുയിലും സുജൂദിലുമൊക്കെ ഈ അരക്കെട്ടുകളെ ചലിപ്പിക്കുന്നത് കൊണ്ടാണ് പിന്നെ നിസ്കാരത്തിന് സ്വലാത്ത് എന്ന് പേര് വെച്ചത് എന്നൊരു അഭിപ്രായം അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായും സംശയമുണ്ട്. വസ്തിഹാറു ഹാദൽ ലഫ്ദ് ഫിൽ മാനസാനി മാദം ഇസ്തിഹാരിഹി ഫിൽ അവലി ലാ യഖ്ദഹു ഫീ നഖ്റിഹി അൻഹു. ആ ഒരു പ്രയോഗം ഹറക്ക സൽവൈനി എന്ന അർത്ഥത്തിന് സല്ല എന്നത് പ്രയോഗിച്ചത് അത്ര പ്രസിദ്ധമായ പ്രയോഗമല്ല. പ്രസിദ്ധമായത് ഈ രണ്ടാമത്തെ അർത്ഥത്തിനാണ്, അഥവാ നിസ്കരിക്കുക എന്ന അർത്ഥത്തിനാണല്ലോ. അങ്ങനെ പ്രസിദ്ധമായത് പിന്നെ ആദ്യത്തെ അർത്ഥം പ്രസിദ്ധമല്ലാതായത് ആ പ്രസിദ്ധമല്ലാത്ത ആദ്യത്തെ അർത്ഥത്തിൽ നിന്ന് പ്രസിദ്ധമായ ഈ അർത്ഥത്തിലേക്ക് നഖ്ല് ചെയ്തു എന്നതിനെതിരൊന്നും ആവുന്നില്ല എന്നാണ് പറഞ്ഞത്. വഇന്നമ സുമിയ ദാഇ മുസല്ലിയൻ, ദാഇക്ക് മുസല്ലി എന്ന് പേര് വെക്കപ്പെട്ടത് തഷ്ബീഹൻ ലഹു, ദാഇയെ സാദൃശ്യപ്പെടുത്തിയതിനു വേണ്ടിയാണ്. ഫി തഖശ്ശുഇഹി, അവന്റെ ഭക്തിയുടെ കാര്യത്തിൽ, ബിറാഖഇ സാജിദി, റുക്കു ചെയ്യുന്നവനോടും സുജൂദ് ചെയ്യുന്നവനോടും സാദൃശ്യപ്പെടുത്തിയതിനു വേണ്ടിയാണ് ദാഇക്ക് മുസല്ലി എന്ന് പേര് വെച്ചത് എന്നാണ് ഈ ഖീല പ്രകാരം വരുന്ന ഒരു സാധ്യതയാണ് പറയുന്നത്. അഥവാ ഹറക്ക സൽവൈനി എന്നാണ് സ്വല്ല എന്നതിൻ്റെ അർത്ഥം എന്ന് വരുമ്പോൾ ആ അർത്ഥത്തിൽ നിന്ന് നിസ്കരിക്കുക എന്ന അർത്ഥം, നിസ്കരിക്കുക എന്ന ഫീലും മഖ്സൂസിന് സ്വല്ല എന്ന് പറഞ്ഞു എന്നത് ശരി. അപ്പം പിന്നെ ദുആ ചെയ്യുക എന്ന അർത്ഥത്തിന് എങ്ങനെയാണ് സ്വല്ല എന്ന് പ്രയോഗിച്ചത് എന്നതിന് ഈ ഖീല പ്രകാരമുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ദുആ ചെയ്യുന്നവൻ ഭക്തിയുടെ വിഷയത്തിൽ റുക്കു ചെയ്യുന്നവനെ പോലെയാണല്ലോ, റുക്കു ചെയ്യുന്നവനും സുജൂദ് ചെയ്യുന്നവനൊക്കെയുള്ള ഭക്തി പോലെ ദുആ ചെയ്യുന്നവനും ഭക്തി ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ റാക്കഇനും സാജിദിനും പറയുന്ന മുസല്ലി എന്ന പ്രയോഗം ദാഇക്ക് ദുആ ചെയ്യുന്നവനും പറഞ്ഞിട്ടുള്ളത് എന്നാണ് ആ ഖീല പ്രകാരം അദ്ദേഹം വിശദീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഖീല എന്ന് പറഞ്ഞുകൊണ്ട് ആ അഭിപ്രായത്തെ പറയുന്നത്. കാരണം ഈ അർത്ഥപ്രകാരം ദുആ എന്നത് നിസ്കാരം എന്ന അർത്ഥത്തിന് സല്ല എന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് ഉപയോഗിച്ചത് എന്നാണ് ഈ ഖീല പ്രകാരം വരിക, ഈ മറുപടി പ്രകാരവും വരിക. അഥവാ ആദ്യം ദുആ എന്ന അർത്ഥത്തിന് സല്ല എന്ന് പ്രയോഗിച്ചിരുന്നില്ല, നിസ്കാരം വന്നതിന് ശേഷമാണ് പിന്നെ ദുആ ചെയ്യുക എന്ന അർത്ഥത്തിന് വേണ്ടി സല്ല എന്നത് പ്രയോഗിച്ചു എന്നാണ് ഈ മറുപടിയിലൂടെ വരിക. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല, ജാഹലിയ കാലഘട്ടത്തിൽ തന്നെ അഥവാ നിസ്കാരം വരുന്നതിന് മുമ്പ് തന്നെ പിന്നെ ദുആ എന്ന അർത്ഥത്തിന് സലാത്ത് എന്നത് പ്രയോഗിച്ചു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ഖീല എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സലാത്തുമായി ബന്ധപ്പെട്ട, യുഖീമൂന സലാത്ത എന്നതുമായി ബന്ധപ്പെട്ട അർത്ഥസാധ്യതകളാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. ആദ്യം യുഖീമൂന എന്നതിന് പറയാൻ സാധ്യതയുള്ള പറയാവുന്ന നാല് അർത്ഥസാധ്യതകളെ പരിശോധിച്ചു. പിന്നീട് സ്വലാത്ത് എന്ന പദവുമായി ബന്ധപ്പെട്ട കാര്യവും സംസാരിച്ചു. ഇൻഷാല്ലാ ഇനി ഈ ആയത്തിൽ ബാക്കി നിൽക്കുന്നത് വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ എന്ന ആശയവുമായി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിലാവാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുന്ന ഒന്നാമത് പറഞ്ഞ അർത്ഥപ്രകാരം തന്നെ നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യുന്നവരിൽ അങ്ങനെ ഹഖീഖും ബിൽ മദ്ഹായി അള്ളാഹുവിൻ്റെ പ്രശംസക്ക് അർഹരായവരിൽ അള്ളാഹു നമ്മേക്ക് ഉൾപ്പെടുത്തി തരട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. لا إله إلا الله محمد رسول الله. لا إله إلا الله محمد رسول الله.